ഹിന്ദുക്കളുടെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഇബിൽസ് തിന്മ, ദുഃഖം, പീഡനങ്ങൾ അത് മോറലായാലും ശരി, എന്നുവെച്ചാൽ മനുഷ്യർ വ്യക്തികൾ ചെയ്യുന്ന വരുന്ന ദുഃഖങ്ങളായാലും ശരി, പ്രകൃതി ദുരന്തങ്ങളായാലും ശരി, എല്ലാത്തിനും അവർക്കൊരു സമാധാനമുണ്ട് ഹിന്ദുക്കൾക്ക്. എന്താണ് ആ സമാധാനം? കർമ്മസിദ്ധാന്തം. കർമ്മസിദ്ധാന്തമാണ് ഈ ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമുകൾക്കും എല്ലാം കർമ്മസിദ്ധാന്തമാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് ഗ്രന്ഥങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും അവരുടെ പ്രധാനമായ, ഇപ്പൊ മുസ്ലിങ്ങളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ഉൾപ്പിരിവുകൾ വരുന്നതിന് പ്രധാനമായ കാരണം അവരുടെ കർമ്മസിദ്ധാന്തമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും ചർച്ചകൾ വരും. ഇതെല്ലാം അവരുടെ കർമ്മസിദ്ധാന്തത്തിൽ വരുന്ന വ്യത്യാസം. ഇതുപോലെ ഹിന്ദുക്കളുടെ ഇടയിലും ഈ കർമ്മസിദ്ധാന്തം വലിയ നൂറുകണക്കിനുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും കർമ്മസിദ്ധാന്തം. കർമ്മസിദ്ധാന്തത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കർമ്മം പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് വൈദികം, മറ്റൊന്ന് ലൗകികം. ലൗകിക കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ലൗകിക കർമ്മം. വൈദികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ്, ശ്രൗതവും സ്മാർത്തവും. എല്ലാ കർമ്മങ്ങളെയും അറിയപ്പെടുത്തും. ശ്രൗതമെന്ന് പറഞ്ഞാൽ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളാണ് ശ്രൗത കർമ്മങ്ങൾ. പക്ഷെ അത് വേദത്തിൽ വിധിച്ചുകൊണ്ട് മാത്രം ആ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റ് കൽപ്പസൂത്രങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിനും വേറെ ഗ്രന്ഥങ്ങളുടെ സഹായം വേണം. അത് ഒരു ഭാഗം. അതിനാണ് ഈ വലിയ ജ്യോതിഷ്ഠോമം, അഗ്നിഹോത്രം, രാജസൂയം എല്ലാം വരുന്നത് ശ്രൗതകർമ്മങ്ങൾ. പിന്നെ വരുന്നത് സ്മാർത്ഥകർമ്മങ്ങൾ. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പൂജയും ഈ പരിപാടികളെല്ലാം അനവധി ഹോമവും ഈ കാണിച്ചു കൊടുക്കുന്ന എല്ലാ പരിപാടികളും സ്മാർത്ഥകർമ്മത്തിൽപ്പെടും. സ്മാർത്ഥകർമ്മം എന്ന് വെച്ചാൽ വേദത്തിലല്ല, പിൽക്കാലത്ത് പലരും എഴുതിയ ഗ്രന്ഥങ്ങളിൽ വരുന്ന, ഇതിന് നമ്മൾ വൈദികമെന്ന് പറയുന്നതൊന്നും ശരിക്കും വൈദികമല്ല, ഇത് സ്മാർത്ഥമാണ്. പേര് വൈദികം എന്നിട്ടിരിക്കുക, വൈദികമല്ല, ഇത് സ്മാർത്ഥമാണ്. എല്ലാ തരത്തിലുള്ള തന്ത്രമന്ത്ര ഏതൊക്കെ ഇടപാടുകളുണ്ടോ എല്ലാം സ്മാർത്ഥകർമ്മങ്ങളാണ്. ഈ വൈദിക കർമ്മങ്ങൾക്കും സ്മാർത്ഥ കർമ്മങ്ങളുടെയും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അതിന് അലൗകികമായ ഫലമുണ്ടാവും. ലൗകികമല്ല, അല്ലാത്ത അലൗകികമായ ഫലം കൊടുക്കുന്ന, അതാണ് ആ കർമ്മങ്ങളുടെ പ്രത്യേകത. ലൗകിക കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണോ, അതിന് ഫലം ലൗകികമാണ്. ഒരു വാഴ നടന്നു, കുല കിട്ടും, അതാണ് ലൗകിക കർമ്മം. ലൗകികമെന്ന് വെച്ചാൽ ലോകത്ത് പ്രസിദ്ധമായി അറിയപ്പെടുന്നതെന്ന്. അപ്പൊ വാഴ നടുന്നത് എല്ലാവർക്കും അറിയാം, വാഴ നട്ടാൽ കൊല കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ ലൗകികമെന്ന് പറയുന്നത്? പിന്നെ ലോകമെന്ന് വെച്ചാൽ മനുഷ്യൻ, സാമാന്യമായി മനുഷ്യർ ചെയ്യുന്നതെന്ന് അതിനർത്ഥം. വൈദികം അങ്ങനെ, അത് ആ കർമ്മം എന്ത് കർമ്മം ചെയ്ത എന്ത് ഫലം കിട്ടുമെന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നേ നമുക്കറിയാൻ പറ്റും. രാജസൂയം നടത്തി കഴിഞ്ഞാൽ ഇന്ദ്രനാകാന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ നിന്നേ മനസ്സിലാവും. അതാണ് അലൗകിക ഫലം എന്ന് പറയുന്നത്. ലോകത്തിൽ അതിന്റെ ഫലങ്ങളെ കുറിച്ചൊന്നും അറിയാൻ പറ്റും. വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് അധികാരി ഭേദമുണ്ട്. പ്രത്യേകിച്ച് ശ്രൗത കർമ്മങ്ങളാണെങ്കിൽ ഓരോ കർമ്മത്തിനും അധികാരിയായിട്ടുള്ളവരെ അത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ബ്രാഹ്മണന് ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട്, ക്ഷത്രിയൻ ചെയ്യാൻ പാടില്ല. ക്ഷത്രിയന് ചെയ്യാനുള്ള കർമ്മമുണ്ട്, അത് ബ്രാഹ്മണൻ ചെയ്യാൻ പാടില്ല. വൈശ്യന് ചെയ്യാനുള്ള കർമ്മമുണ്ട്, അത് വൈശ്യനെയും ചെയ്യാൻ പാടില്ല. അപ്പൊ ശ്രൗത കർമ്മങ്ങൾക്ക് ഈ ത്രൈവർണികർക്കേ അധികാരമുള്ളൂ, വേറെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മറ്റുള്ളവരൊന്നും അത് ചെയ്യാൻ പാടില്ല. ശൂദ്രനും പിന്നെ അതിൽ താഴെയുള്ളവരൊന്നും വൈദികർമ്മം ചെയ്യാൻ പാടില്ല. ഈ സ്മാർത്ഥ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പിൽക്കാലത്ത് ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് ഓരോരോ സമ്പ്രദായങ്ങളായി വന്നു, ഓരോ ജാതിയുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നു. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ഓരോ ജാതിയുടെ ഇടയിൽ ഏത് കർമ്മമാണോ പ്രചരിച്ചിരിക്കുന്നത് അത് അവർക്ക് ചെയ്യാം. അതിന് പിന്നെ നിയന്ത്രണമൊന്നും ഇപ്പോൾ പഴയ കാലത്ത് ഇന്നും ഉണ്ട്. ആദിവാസികളുടെ ഇടയിലും ഉണ്ട് കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ. അത് അവരുടേതായ ഒരു ശാസ്ത്രം അനുസരിച്ച് ചെയ്യുന്നു. അത് ചെയ്യാൻ പാടില്ലെന്ന് വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ ശാസ്ത്രം എന്തെന്ന് വെച്ചാൽ അവരുടെ ശാസ്ത്രം. അതെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ പാരമ്പര്യം. അപ്പൊ പാരമ്പര്യത്തിലൂടെ വരുന്ന കർമ്മങ്ങളാണ് മന്ത്രവാദം. പ്രത്യേകിച്ച് ഗ്രന്ഥമൊന്നും കാണത്തില്ല, പാരമ്പര്യ കർമ്മം. അതനുസരിച്ച് സ്മാർത്ഥമൊന്നും പറയാൻ പറ്റില്ല, തന്നെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊന്നും ഇല്ല, പാരമ്പര്യമാണ് ചെയ്യുന്നത്. അവരും ഇതുപോലെയുള്ള വിശ്വാസങ്ങളുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടും, അലൗകിക ഫലം അങ്ങനെയാണ്. പ്രധാനമായിട്ടും ശ്രൗതം സ്മാർത്ഥം എന്നൊക്കെ പറയുന്നത് ഗ്രന്ഥങ്ങളുടെ പിൻബലത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പോ ഇതില് ഈ കർമ്മത്തെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിട്ട് തിരിക്കുന്നു, ധർമ്മവും അധർമ്മവും. അപ്പോ ധർമ്മം എന്ന് വെച്ചാൽ പുണ്യം ഉണ്ടാക്കുന്ന കർമ്മങ്ങളെല്ലാം ധർമ്മം, പാപം ഉണ്ടാക്കുന്നതൊക്കെ അധർമ്മം. അപ്പൊ ഈ പുണ്യ മനുഷ്യന് കേവലം പുണ്യം മാത്രം ചെയ്യാൻ പറ്റില്ല, പാപവും സംഭവിച്ചു, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ പുണ്യം ചെയ്യണമെങ്കിൽ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ദൂരം പുണ്യകർമ്മം ചെയ്താൽ നേരെ അവന് ദേവജന്മം ലഭിക്കും, കൂടുതൽ പുണ്യം വന്നു സ്വർഗത്ത് പോകാം, ദേവതകളായി ജനിക്കാം. അവിടെയാണ് ഈ പുനർജന്മത്തെ കൊണ്ടുവരുന്നത്. കർമ്മസിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനമായൊരു ഭാഗമാണ് പുനർജന്മം. ഈ പുനർജന്മയുടെ ഉണ്ടാകുന്ന കർമ്മസിദ്ധാന്തത്തിലൂടെ അങ്ങനെയാണ് പുനർജന്മ സിദ്ധാന്തം. പുണ്യകർമ്മം ചെയ്ത ദേവതകളായിട്ടൊക്കെ ജനിക്കാം. ഇവിടെ പാപം ചെയ്യണമെങ്കിൽ പശു പക്ഷി വൃക്ഷങ്ങളായിട്ട് ചെയ്യും, പാപം കടുത്ത പാപം ചെയ്യണം. പുണ്യവും പാപവും മിശ്രമായിട്ട് വന്നാൽ മനുഷ്യനായി. ഇനി പാപകർമ്മം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം, പ്രായച്ചത്തെ കർമ്മം ചെയ്ത് അത് ഒഴിവാക്കണം. ഒഴിവാക്കി പുണ്യം മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ നേരെ ദേവജന്മങ്ങളെല്ലാം. അതാണ് ഒരു സാമാന്യമായി പറയും. പുണ്യവും പാപവും കൂടെ ചെയ്തിട്ടുണ്ട് മനുഷ്യനായി തന്നെ ജനിക്കും. ഇനി പുണ്യം കൂടിക്കഴിഞ്ഞാലോ നേരെ ദേവനായി ജനിക്കും, അവിടെ ചെല്ലുമ്പോൾ പുണ്യം തീരുമ്പോൾ തിരിച്ചു വരും, തിരിച്ച് വീണ്ടും കൂടെ വന്ന് മനുഷ്യനായി ജനിക്കണം. നിർബന്ധമല്ല കർമ്മശേഷം എന്ന് പറയും, പിന്നെയുള്ള കർമ്മം അനുസരിച്ച് എന്തോ അതായത് പാപം കൂടിക്കഴിഞ്ഞ മൃഗങ്ങളും വൃക്ഷങ്ങളുമായിട്ടൊക്കെ തന്നെ ജനിക്കും. രണ്ടും കൂടെ കലർന്നു വന്നാൽ മനുഷ്യൻ. പിന്നെ ഇതിലൊരു കാര്യം നിർബന്ധമുള്ളത്, കർമ്മം ചെയ്യാൻ അധികാരം മനുഷ്യരാണ്, മനുഷ്യരേ ഉള്ളൂ. ദേവന്മാർക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല, ഈ പക്ഷി മൃഗം വൃക്ഷം അതിനൊന്നും കർമ്മം ചെയ്യാനുള്ള അധികാരമില്ല. എന്നുവെച്ചാൽ കർമ്മം ചെയ്ത് ഫലത്തെ നേടാൻ അവർക്ക് അധികാരമില്ല, മനുഷ്യനേ ഉള്ളൂ. ഇനി മനുഷ്യനെ തന്നെ ഭൂമിയിലെ കർമ്മം ചെയ്യാൻ പറ്റും, വേറെടുക്കും പോയി കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇതാണ് കർമ്മക്ഷേത്രം. ഇപ്പൊ ദേവലോകത്ത് പോയെന്നിരിക്കട്ടെ, അവിടെ ചെന്ന് കർമ്മം ചെയ്യാൻ പറ്റില്ല, വിധിപ്രകാരമുള്ള കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല, ശാസ്ത്രങ്ങളനുസരിച്ച് കർമ്മം ചെയ്യാൻ പറ്റില്ല. അതിവിടെ തന്നെ ചെയ്യണം കർമ്മം. ഈ വൈദിക കർമ്മം ഈ ശ്രൗതകർമ്മം, സ്മാർത്ഥകർമ്മം, ഇത് ചെയ്യുന്നതിന് പുരോഹിതൻ വേണം, നിർബന്ധമാണ്. പുരോഹിതൻ ഭൂമിയിലേ ഉള്ളൂ, അതുകൊണ്ടാണ് വേറെടുത്തും പോയി കർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ലൗകിക കർമ്മത്തിന് അതിന്റെ ആവശ്യമില്ല, പുരോഹിതന്റെ ആവശ്യം. വാഴ നടുന്നതിന് പുരോഹിതന്റെ ആവശ്യം. അപ്പോ കർമ്മം ഭൂമിയിൽ ചെയ്യണം, മനുഷ്യൻ ചെയ്യണം, അവന് അധികാരമുള്ള കർമ്മങ്ങളെ ചെയ്യാവൂ, എല്ലാവർക്കും എല്ലാം കർമ്മം ചെയ്യാൻ പാടില്ല. ഫലം അനുഭവിക്കുന്നത് സ്വർഗത്തിൽ പോയി അനുഭവിക്കാം, നീ പാപം കൂടിയാ നരകത്തിൽ പോകുമെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമി ഒന്ന് അനുഭവിക്കാം. ഇത് പൊതുവായിട്ടാണ്. പിന്നെ പുരാണങ്ങളിലും മറ്റും വരുമ്പോഴത്തേക്കും മേളിലോട്ട് 7, താഴോട്ട് 7, ഇങ്ങനെ പല ലോകങ്ങൾ, അവിടെ പലയിടത്ത് കർമ്മഫല അനുഭവം, ഇതൊക്കെ പറയും. പുരാണങ്ങൾ വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഭാവന സമ്പന്നമാവും. അപ്പൊ കർമ്മം, കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇതിനെ എന്ത് പറയും? ഹൈന്ദവ വിശ്വാസം, ഇത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. ഹിന്ദുക്കളുടെ വിശ്വാസം ഇത് തന്നെ. ബൗദ്ധന്മാർക്കും ജൈനന്മാർക്കും സിഖുകാർക്കും ഒക്കെ ഉണ്ട് ഇത്. അതുകൊണ്ട് പൊതുവെ എല്ലാവരും കൂടെ ചേർത്ത് ഹിന്ദു എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു പലയിടത്തും യോജിപ്പുള്ള കൊണ്ടാണ്. എല്ലാവരും കൂടി ചേർത്ത് അങ്ങനെ പറയും. ഹിന്ദു എന്ന് പറഞ്ഞാൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ കർമ്മസിദ്ധാന്തത്തെ വിശ്വസിക്കുന്നത്. ഈ തരത്തിലൊരു കർമ്മസിദ്ധാന്തം ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആരും അംഗീകരിക്കില്ല. കർമ്മം ചെയ്ത് സ്വർഗത്ത് പോവുക, തിരിച്ചു വരിക, നരകത്തിൽ പോവുക, തിരിച്ചു വരിക. അവർക്ക് സ്വർഗമുണ്ട്, അത് നിത്യ സ്വർഗമാണ്, നരകം നിത്യ നരകമാണ്. ഇങ്ങോട്ട് വരുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ആ വിശ്വാസം ഇതുമായിട്ടൊന്നും ഒരിക്കലും യോജിക്കത്തില്ല. അപ്പൊ ഇത് എല്ലാവരും കർമ്മസിദ്ധാന്തം എല്ലാവരും സ്വീകരിക്കും. കേട്ടില്ല. എല്ലാവരും സ്വീകരിക്കും, എല്ലാവരും കർമ്മസിദ്ധാന്തത്തെ സ്വീകരിക്കും. ഇതിനെ ഒരു സിദ്ധാന്ത രൂപത്തിലാക്കുന്നു. കാരണം ഇതൊക്കെ മനുഷ്യന്റെ പ്രാകൃത വിശ്വാസങ്ങളാണ്. മനസ്സിലായോ? അതായത് ഈ മനുഷ്യ ഈ വർഗം ഉണ്ടായിട്ട് ഏകദേശം 300,000 വർഷം ഉണ്ടായിട്ട്, 300,000 ഇത്ര ആയിട്ടുള്ളു. ഭൂമി ഉണ്ടായിട്ട് എത്ര കാലമായി? 4.5 ബില്യൺ വർഷമായി ഭൂമി ഉണ്ടായിട്ട്. അതിൽ മനുഷ്യണ്ടായിട്ട് വെറും 300,000 വർഷം. അതിന് തൊട്ടു മുമ്പ് മനുഷ്യനോടൊപ്പം ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് നിയാണ്ടർത്താൽസ്. അവര് 10-12 ലക്ഷം വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നു. മനുഷ്യൻ 3 വർഷം ജീവിച്ചിരുന്നു. ഈ നിയാണ്ടർത്താൽസിന്റെ ഇടയിലും എന്തോ ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറയും. എന്തോ വിശ്വാസമൊന്നുമില്ല, വിശ്വാസം അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയുള്ള വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഈ പ്രാകൃതരായ മനുഷ്യർക്ക് തന്നെ വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒന്നുമില്ല, പക്ഷെ അവർക്ക് വിശ്വാസ സിദ്ധാന്തങ്ങളില്ലേ എന്ന വ്യത്യാസം. വിശ്വാസത്തെ സിദ്ധാന്തമാക്കി ഹിന്ദുക്കളുടെ ഇടയിൽ വിശ്വാസത്തെ സിദ്ധാന്തമാക്കുന്നവരെയാണ് മീമാംസകന്മാർ, ജൈമിനിയന്മാരെന്ന് പറയുന്നത്. അവരാണ് വിശ്വാസത്തെ സിദ്ധാന്തമാക്കുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് വന്ന തടിക്കാരന്മാരെല്ലാം കൂടെ അതിനെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതും ഇതും എന്നെ ആക്കി അങ്ങ് പ്രചരിപ്പിച്ചു ഭാരതം മുഴുവൻ. അങ്ങനെയാണ് ഈ പുനർജന്മ സിദ്ധാന്തം ദൃഢപ്പെടുന്നത്. പുനർജന്മ സിദ്ധാന്തം വേദങ്ങളിലുമുണ്ട്. വേദങ്ങളിലും അതാണ്, പുരാണങ്ങളാണ് അതിന് വലിയ പ്രചാരം കൊടുത്തത്. ഇതിഹാസങ്ങൾ രീതിയിലൊക്കെ വരുന്നില്ല. ഇപ്പോ ശരിക്കും ഇങ്ങനെ ഒരു വിശ്വാസമൊക്കെ രൂപപ്പെട്ടു വരുന്നതിന് പരമാവധി ഒരു 5000 വർഷത്തെ പഴക്കേ വരും. അതിൽ കൂടുതലൊന്നും വരും. എന്നുവെച്ചാൽ മനുഷ്യൻ 300,000 വർഷമായി. നമ്മളീ പറയുന്ന ഇന്നത്തെ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നതാണ് നമ്മളൊക്കെ. അവർ വന്നിട്ട് 300,000 വർഷമായി. അത് ഈ വിശ്വാസമൊക്കെ വന്നിട്ട് ഒരു 5000 വർഷമായിട്ട്. അത് പുരാണത്തിന്റെ കാലമായപ്പോൾ അത് വളരെ ശക്തിപ്പെട്ടു. ഹിന്ദുക്കളുടെ ജീവിതത്തിൽ നിന്ന് ഈ പുനർജന്മ വിശ്വാസത്തെ എടുത്ത് മാറ്റാൻ വയ്യാത്ത രീതിയിൽ അത് ദൃഢമായി. ഈ പുനർജന്മ വിശ്വാസം ഹിന്ദുക്കളുടെ ഇത്രയും ദൃഢപ്പെടുത്തിയ ആരാണ്? പുരോഹിതന്മാരാണ്. എന്തിനാണ് അവർക്ക് ഇതുകൊണ്ട് ലാഭമുണ്ട്? പക്ഷെ എല്ലാത്തിനും എന്താണ്, ഏത് വിശ്വാസങ്ങൾക്കും അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്, ഒരു വിശ്വാസ മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ആർക്കും വിശ്വാസങ്ങളെ പാടെ തള്ളിക്കളയാൻ വയ്യ. വിശ്വാസത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. അതെപ്പോഴും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. എപ്പോഴാണ് ദോഷം വരുന്നത്? രണ്ടു തരത്തിൽ. ഒന്ന് വിശ്വാസം അന്ധവിശ്വാസമായി മാറുമ്പോൾ, അതാണ് നരബലിയും മറ്റു. മറ്റൊന്ന് അതിനും മറ്റുള്ളവർ ചൂഷണം, പൗരോഹിത്യ ചൂഷണം വരും. ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ വിശ്വാസത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. നിങ്ങളൊക്കെ കൂടെ ഇരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ മൂല്യത്തിലാണ്. അപ്പോ അതാണ് നിങ്ങളുടെ ജീവിത മൂല്യം. അപ്പൊ അത് ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. തള്ളിക്കളയേണ്ട ആവശ്യമില്ല. തള്ളിയ പിന്നെ ഇല്ല, ആരും ഇല്ല. ഇതിന് എന്താണ്, നമ്മുടെ ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട്. അതിനാണ്, അതുകൊണ്ടാണ് ഇതിന് വിശ്വാസ സിദ്ധാന്തങ്ങളെന്ന് പറയുന്നത്. ഇത് തുടങ്ങിവെച്ചാരാണ്? ആദിവാസി. ഇന്നത്തെ മനുഷ്യരെ അപേക്ഷിച്ചും പ്രാകൃതരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ, നാളെ വരുന്ന മനുഷ്യരെ അപേക്ഷിച്ച് നമ്മളൊക്കെ പ്രാകൃതരായിരിക്കും. നമ്മൾ ആദിവാസികളായിരിക്കും. ഒരു 1000 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യർ നമ്മളെ എന്ത് വിളിക്കും? ആദിവാസികളെന്ന് വിളിക്കും. നമ്മളിപ്പോ വിചാരിക്കും നമ്മൾ കൂടിയ ആൾക്കാരാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നമ്മുടെ കർമ്മ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ ഇവിൽസ തിന്മ ദുരിതം കഷ്ടപ്പാട് എല്ലാത്തിനും കാരണം എന്താണ്? നമ്മുടെ പാപകർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ പോരാ, പാപകർമ്മം. അതാണ് വ്യക്തമായ. അതിന് ഈശ്വരന് ഒരു പങ്കുമില്ല. മനുഷ്യന് ലോകത്തേക്ക് ഈശ്വരൻ ഈ ലോകത്തേക്ക് ഇങ്ങനെ സൃഷ്ടിച്ചു, മനുഷ്യനെയും സൃഷ്ടിച്ച് അവന് ബുദ്ധി കൊടുത്ത്, ഈശ്വരൻ തന്നെ അവന് കർമ്മങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്ത്, അതിന് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യരുതെന്നും അവനെ പഠിപ്പിച്ച് ബുദ്ധി കൊടുത്തുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? ചീത്ത കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ ദുഃഖം അനുഭവിക്കുന്നു. അപ്പോ ഒരു പ്രധാനമായ ചോദ്യം വരും, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, അറിയാതെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ല, ആരെയും മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടില്ല. എന്നാലും എനിക്കെന്താ ഈ കഷ്ടപ്പാടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ, ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വലിയ കേമന്മാരായിട്ട് നടക്കുന്ന നമുക്ക് എന്തെങ്കിലും കാര്യമായൊരു അസുഖം വന്നാൽ മതി ജീവിതം പിന്നെ കട്ടപ്പോകയാണ്. മനസ്സിലായോ? ഇപ്പം വലിയ മസിലൊക്കെ പിടിക്കും, ഭയങ്കര മെടുക്കാണെന്നൊക്കെ വിചാരിക്കുന്നവന് വശക്കേടായിട്ടൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവന്റെ ഇടപാട് തീർന്നു. പിന്നെ നമ്മൾ ആരോടൊക്കെയാണോ അട്ടഹസിക്കുന്നത് അവന്റെയൊക്കെ കാലിൽ പോയി വീഴേണ്ടി വരും. അത് ആലോചിക്കണം. എന്തുകൊണ്ട് ഇതൊക്കെ മനുഷ്യന് വരാം? അവരാണ്, ഞാനൊരു പാപം ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ വരുന്നു? ഈ കഷ്ടപ്പാട് പറഞ്ഞ പറയുന്നത് നീ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ചെയ്തുകൊണ്ടാണ് നീ ഇതൊക്കെ അനുഭവിച്ചത്. അതാണ് കർമ്മസിദ്ധാന്തം, പുനർജന്മ സിദ്ധാന്തം. അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചതാണ് എന്റെ അടിസ്ഥാനം. പുണ്യം അല്ലെങ്കിൽ പാപം ചെയ്തിട്ട് അവൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. ഇത് അനാദികാലമായി തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വയനാട് ദുരന്തം ഉണ്ടായത്. എന്തുകൊണ്ടാണ് വയനാട് ദുരന്തം ഉണ്ടായത്? എന്തുകൊണ്ടാണ്? എന്താണ് വയനാട് ദുരന്തം ഉണ്ടായത്? അവിടെയുണ്ടായ ആ അവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ പാപകർമ്മത്തിന്റെ ഫലം. എല്ലാം ഒരുമിച്ച് എല്ലാം ഒരിടത്ത് കൂടി. അല്ലേ, നിങ്ങൾ ഈ ഉറുമ്പും കൂടലൊക്കെ തിളച്ചവെള്ളം ഒഴിക്കാറില്ലേ? ആൾക്കാർ ഡി ഡി ടി പൊടി കൊണ്ടിടാറില്ലേ? അല്ലേ, എല്ലാത്തിനും കൂടെ ഒരിടത്ത് കൂടുമ്പോ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഡി ഡി ടി ഇട്ട് കൊടുക്കും. എല്ലാം ചാവും ഒരുമിച്ച്. അങ്ങനെ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പാപം ചെയ്തവരെല്ലാം അവിടെ കൂടി അവിടെ തകർത്ത് എല്ലാത്തിനും ദുരന്തമാണ്. അത് ചോദിക്കുന്ന എല്ലാരും മരിക്കാത്ത എന്ത് പോലെ ചിലർ മരിച്ചു, ചിലരുടെ തല കിട്ടി, ചിലരുടെ കാല് കിട്ടി, ഇതൊക്കെ എന്തുകൊണ്ട്? അത് ഓരോരുത്തരും പാപത്തിന്റെ വ്യത്യാസം അനുസരിച്ച്, പാപത്തിന്റെ ഗ്രേഡ് അനുസരിച്ച് എന്തുവരും? ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഹിന്ദു വിശ്വാസം, പുനർജന്മ സിദ്ധാന്തം. കർമ്മം ചെയ്തോ എന്ത് ദുരന്തം ഉണ്ടായാലും ശരി, ഭൂമി മുഴുവൻ ഇപ്പൊ അങ്ങ് നശിച്ചെന്നിരിക്കട്ടെ, എന്നുവെച്ചപ്പോഴുള്ള മനുഷ്യർ മുഴുവൻ നശിച്ചാലും എന്താ കാരണം? എല്ലാത്തിന്റെയും പാപത്തിന്റെ ഒരുമിച്ചൊരു ചുറ്റ കർമ്മഫലം. ഇതാണ് ഹൈന്ദവ വിശ്വാസം ബോധിച്ച. ഇതാണ് സ്മൃതി എന്ന് വെച്ചാൽ വളരെ വിപുലമാണ്. നമ്മുടെ ലളിതാ സഹസ്രനാമം ഒരു സ്മൃതിയാണ്. നിങ്ങൾക്ക് ഇവിടെ കുറെ പൂജാരി വെച്ച് പൂജ പഠിപ്പിക്കുന്നില്ലേ? അത് സ്മൃതി അനുസരിച്ച്. സമാനമായ എന്തുകൊണ്ടാണ് വയനാട് ദുരന്തം വന്ന? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച്. ഇവരുത്തരേ ഉള്ളൂ, വേറെ ഒരുത്തരേ. എല്ലാം പാപികളല്ലേ? ഹിന്ദുക്കളുടെ സിദ്ധാന്തം, ഹിന്ദുക്കളുടെ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഹിന്ദുക്കൾ അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കും. അത് ആണാണെന്നോ പെണ്ണാണെന്നോ മറ്റെന്തെങ്കിലും ആണെന്നൊന്നും വിഷയമല്ല. അപ്പോൾ അവര് ജന്മത്തിൽ പാപം ചെയ്തോ ഈ സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ പുനർജന്മം എന്ന് പറയുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്ന ആരെ കുറിച്ചാണ്? മനുഷ്യൻ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ മനുഷ്യരാണ്. എന്നാ അവർക്കും കിട്ടും. മനുഷ്യന്റെ കാര്യം പറയുന്നു. അവരും എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യുന്നുണ്ട്, നല്ലതും ചീത്തയും ചെയ്യുന്നുണ്ട്. ഇത് മനുഷ്യന് മാത്രമല്ല, അവിടെ മൃഗങ്ങൾ ഉറുമ്പ് വരെ ചത്തല്ലോ. അങ്ങനെ ആണും പെണ്ണും ഖുറാനിലും ക്രിസ്ത്യൻസും മുസ്ലിംസും ജൂതന്മാരും സെമറ്റിക് മതങ്ങളെന്ന് പറയും. അവര് പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താതിയില്ല, അങ്ങനെ ഒരു ചർച്ചയില്ല. പിന്നെ അവരങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാനുള്ള ഒരു പുനർജന്മം ഇല്ലാന്ന് ഖുറാനിൽ പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നില്ല ചർച്ചയ്ക്ക്. പിന്നെ എങ്ങനെ ഇല്ലാന്ന് പറയും? അങ്ങനെ ഒരു ചർച്ച അവിടെ വരുന്നില്ല. പുനർജന്മം ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു ചർച്ച വരുന്നില്ല. ഇത് അവിടെ കഷ്ടപ്പാട് അനുഭവിച്ച ആ ഉറുമ്പാണെങ്കിലും ശരി, മനുഷ്യൻ മാത്രമാണ്, വൃക്ഷങ്ങളായാലും ശരി, ഒരോട് വൃക്ഷം നശിച്ചുപോയല്ലോ. എല്ലാം കർമ്മഫലം തന്നെ. ഒരു കർമ്മഫലം അനുഭവിച്ചു ആ വൃക്ഷങ്ങളൊക്കെ എന്തായിരുന്നു? ഈ മുമ്പ് ഈ ഭൂലോകത്തിരുന്ന് മനുഷ്യരായിരുന്നു, കർമ്മം ചെയ്തിട്ട് വൃക്ഷമായി ജനിച്ചതാണ്, പാപം അനുഭവിച്ച് തീർന്ന് അപ്പോൾ വൃക്ഷജീവിതം അവസാനിച്ചു. ഇനി അവരെന്തായിട്ടായിരിക്കും ജനിക്കുന്ന? അവരുടെ പുണ്യഭാവങ്ങൾ അനുസരിച്ച്. ഇത് പാപം അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നതിന് എന്ത് കാരണമെന്ന് പറയുകയാണ്. ആരെങ്കിലും പുണ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം കാരണം പുണ്യമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പാപമാണെങ്കിൽ ആരെങ്കിലും പുണ്യം രക്ഷപ്പെട്ടു ഒന്നും പറ്റിയില്ല, പുണ്യം എന്താ സംശയം? ശരിയാണ്. വേറെ വിഷയം ഇതിലോട്ട് പോയാൽ നമ്മൾ ഈ പറയുന്നതിന് മാറി. അത് മറ്റൊരു വിഷയമാണ്. അത് ഇതിലേക്ക് ഇപ്പൊ ക്രിസ്തീയ ചർച്ചയിലേക്ക് പോയാൽ അത് ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. ദൈവപുത്രൻ എന്തുകൊണ്ട് മനുഷ്യനായി വന്നു, എന്തുകൊണ്ട് കുരിശിൽ കയറി, അതിന്റെയൊക്കെ സിദ്ധാന്തം വേറെയാണെന്ന് അറിയാൻ വയ്യാത്ത കാര്യം പറയാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ അവർക്ക് അതിൻ്റെതായ സിദ്ധാന്തങ്ങളുണ്ട്, നമ്മളൊന്നും അറിയാൻ വയ്യാതെ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നു? അവർക്ക് അവരുടേതായ സിദ്ധാന്തമുണ്ട് അതിനൊക്കെ. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കഥ കേട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതപ്രഭാഷകരിൽ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ടൊന്നും അത് പറയാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടെന്തോ അതുകൊണ്ടെന്തോ അതെന്താ നമുക്ക് പാപപുണ്യം എന്ന് പറയുന്നതേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ മൂന്നായിട്ട്? ഒന്നെന്താണ്? മൂന്നെണ്ണം പറഞ്ഞില്ലേ? അതാണോ? ശ്രൗതം, സ്മാർത്ഥം, ലൗകികം. ഇതിലൊക്കെ വ്യത്യാസം വരും. ഇതൊക്കെ ഒന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇതാരോ ഒന്നെന്ന് പറഞ്ഞ പോലെ പറയുന്നു. ഇതൊക്കെ വ്യത്യാസം. അതിനെന്താ, എന്ത് വ്യത്യാസമായാലും പാപം പാപമാണ്, പുണ്യം പുണ്യമാണ്, ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും. ഇവിടെ പറയുന്നത് പാപത്തിന്റെ ഫലവും പുണ്യഫലവുമാണ്. ഏത് പാപം ഏത് പുണ്യം എന്നുള്ളതാണ് ആ ചർച്ച നമ്മൾ നടത്തുന്നത്. പാപത്തിന്റെ ഫലമെന്ത്, പുണ്യത്തിന്റെ ഫലമുണ്ട്, ഏത് ദേശത്തൊന്നുള്ള ഇത് മൊത്തം പറയുന്ന എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്നത്. ഇത് മനുഷ്യന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് അവിടുത്തെ കർമ്മസിദ്ധാന്തം മനസ്സിലായത്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ മാത്രമാണ് ഭൂമിയിൽ. അത് ആദ്യമേ പറഞ്ഞില്ലേ, ഭൂമി മനുഷ്യൻ അവരുടെ പുണ്യഭാവങ്ങളെ കുറിച്ച് പറയാം. അതൊക്കെ പിന്നെ പുണ്യം ഏത് പാപമെന്നൊക്കെ വേറെ ദേശമുണ്ടെങ്കിൽ അവിടെ തീരുമാനിക്കണം, അത് മറ്റൊരു കാര്യം. ഏത് പുണ്യം പാപമെന്ന് നമുക്ക് ചർച്ച ചെയ്യല്ല. ഇത്രയും എടുക്കാവോ, ഭൂമിയും മനുഷ്യൻ, അവിടുത്തെ പുണ്യപാപം. മനുഷ്യൻ ഭൂമിയിൽ ഇരുന്ന് പുണ്യം അല്ലെങ്കിൽ പാപം ചെയ്തിട്ട് അതിന് പാപഫലമാണ് ഈ ദുഃഖങ്ങളെല്ലാം എവിടെ ആയാലും. ഇതാണ് അടിസ്ഥാനപരമായ സിദ്ധാന്തം. ഇത് വെച്ച് വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ. അതിനെ കുറിച്ച് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. എന്താണ് ഭൂമിയെന്നും മനുഷ്യനെന്നും. വേറെ ഒരു ലോകത്തും ഉള്ള കർമ്മങ്ങൾ ഇവിടെ പരിഗണിക്കുന്നില്ല. മനുഷ്യനല്ലാതെ ഒരു ജീവിയുടെ കർമ്മവും പരിഗണിക്കുന്നില്ല. മറ്റ് പക്ഷി മൃഗം വൃക്ഷങ്ങൾക്കൊന്നും കർമ്മം ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവർ ചെയ്ത കർമ്മങ്ങളുടെ പാപഫലം അനുഭവിക്കാനേ പറ്റും. ദേവന്മാർക്കും അവർക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല, ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കും. മനുഷ്യനാണ് ഇതിന് സ്വാതന്ത്ര്യമുള്ളത്, കർമ്മം ചെയ്യാനും ഫലം അനുഭവിക്കും. മനുഷ്യനെ പുണ്യവും പാപവും സമ്പാദിക്കാൻ പറ്റും, വേറെ ആർക്കും പറ്റത്തില്ല. ദേവനും പറ്റത്തില്ല, പക്ഷിമൃഗാദികൾക്കും പറ്റത്തില്ല. ഇതാണ് കർമ്മസിദ്ധാന്തം. അതെന്താ കാര്യമായി പറയും? പക്ഷെ ഈ കർമ്മസിദ്ധാന്തം ശരിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി സ്വീകരിച്ചേ പറ്റും. എന്താണ്? എന്താണ് പുനർജന്മം അംഗീകരിച്ചാലേ പറ്റും, ഇല്ലെങ്കിൽ കർമ്മസിദ്ധാന്തം സ്വീകരിക്കാൻ പറ്റും. പുനർജന്മത്തെ അംഗീകരിച്ചാലേ കർമ്മസിദ്ധാന്തം തന്നെ. അത് വളരെ നിർബന്ധമുള്ളതായിരുന്നു. ഈ കർമ്മസിദ്ധാന്തത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പുനർജന്മത്തെ ചോദ്യം ചെയ്യണം. പുനർജന്മം ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മസിദ്ധാന്തമില്ല, പോയി. പിന്നെ അങ്ങനെ ഒരു കാര്യമേ പറയാൻ പറ്റും. കർമ്മസിദ്ധാന്തം ഒപ്പം തീരും. അങ്ങനെയൊന്നും ആരും പറയട്ടില്ല. ആകസ്മികം എന്ന് പറയുന്നൊന്നും ആരും ചെയ്ത് എന്താണ് സയൻസിലോ ഫിലോസഫിയിലോ ഒന്നും അത് സ്വീകരിക്കുന്നതല്ല, ആരും സ്വീകരിക്കില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യമാണ്, ഒന്ന് സയൻസ് അല്ലെങ്കിൽ എന്താണ് ഫിലോസഫി. രണ്ടിനും ഈ ആകസ്മികമെന്ന് ആരും പറയത്തില്ല. സയൻസ് കൂടുതലും സ്വീകരിച്ചിരിക്കുന്നത് കാഷ്വൽ ഡിറ്റർമിനിസം. കാഷ്വൽ ഡിറ്റർമിനിസമാണ് എന്ന് വെച്ചാൽ എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതലും അംഗീകരിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീരുമാനിക്കപ്പെട്ടതെന്നുള്ള ഒരു നിലപാടാണ് പൊതുവെ സയൻസ് സ്വീകരിക്കുന്നത്. മറ്റത് ഫാറ്റാലിസം എന്ന് പറയും, വിധി. അതൊന്നും സ്വീകരിക്കില്ല, അതൊന്നും അംഗീകരിക്കില്ല. അപ്പോ ഇത് നമുക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ കർമ്മസിദ്ധാന്തത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പുനർജന്മം ചോദ്യം ചെയ്താൽ മതി. പുനർജന്മത്തെ എങ്ങനെ ചോദ്യം ചെയ്യും? നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ച് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശാസ്ത്രങ്ങളെല്ലാം വീണ്ടും വീണ്ടും വീണ്ടും പുനർജന്മത്തെ അംഗീകരിക്കുകയാണ്. പക്ഷേ മോഡേൺ സയൻസ് വെച്ച് പുനർജന്മത്തെ ചോദിക്കുക, മോഡേൺ സയൻസ് അനുസരിച്ച് പുനർജന്മത്തിന് പോയി യാതൊരു സാധ്യതയില്ല. ഒരു കാരണവശാലും നിൽക്കും. മോഡേൺ സയൻസ് എന്ന് വെച്ചാൽ എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം എന്ന് അംഗീകരിക്കപ്പെട്ട ഒരു സയൻസാണ്. അതനുസരിച്ച് ഈ പറയുന്നത് ഒരു സാധ്യതയില്ല, പുനർജന്മം സംഭവിക്കാനുള്ള സാധ്യത 1% പോലും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ വർഷങ്ങളായി. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 9 0 ഇടുന്നതാണ്. അപ്പൊ 13.5 ബില്യൺ എന്ന് പറഞ്ഞു സങ്കല്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ ഇന്നത്തെ പ്രപഞ്ചം അപ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഉണ്ടായിട്ട് 4.5 ബില്യൺ, ഏകദേശ കണക്കാണിത്. അപ്പൊ ഈ 13.8 ബില്യണിൽ നിന്ന് തുടങ്ങി ഈ 4.5 ബില്യൺ ഇതിന്റെ ഇടയ്ക്ക് വരെ ഈ ഭൂമിയിൽ ജീവനേ ഉണ്ടായിരുന്നു. വലിയൊരു ഗ്യാപ്പാണ് ജീവനുണ്ടായത് ഭൂമിയെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ. നമുക്കിപ്പോ പ്രപഞ്ചത്തെ കുറിച്ച് മൊത്തം അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഭൂമി എന്ന് പറയും. ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 4.5 ബില്യൺ വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 1 ബില്യൺ ഒന്ന് കഴിഞ്ഞ് 9 പൂജ്യം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ജീവന്റെ ഒരു ചെറിയ എന്താണ് അടയാളങ്ങൾ വരുന്നത്. എന്നുവെച്ചാൽ ജീവനുമല്ല, ഓർഗാനിക് സെൽസ് എന്ന് പറയും, ഓർഗാനിക് എലിമെന്റ്സുകൾ വരുന്നു. കാർബൺ പോലെയുള്ള നമ്മുടെ ഈ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒന്ന് കാർബണാണ്. അതൊക്കെ വരും. പിന്നെ അമിനോ ആസിഡുകൾ, അതൊക്കെയാണ് ജീവന്റെ അടിസ്ഥാനമായി ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഏകകോശ ജീവികളും. അപ്പൊ ഇത്രയും ഈ ഏകകോശ ജീവികൾ വരുന്നത് വരെ മനുഷ്യൻ, അതിനുശേഷമുള്ള എന്താണ് പരിണാമമൊക്കെ മനുഷ്യന് വളരെ വ്യക്തമാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അജൈവ വസ്തുക്കളായിരുന്നു. ഈ അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ വസ്തുക്കളിലേക്ക് എങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് ശാസ്ത്രം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ ജീവൻ അവിടെ ആരംഭിക്കുകയാണ്. ജീവനെന്ന് ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് ബോധമുണ്ടാകും. ജീവൻ ആവിർഭവിച്ചിട്ടാണ് ഈ ബോധമൊക്കെ ഉണ്ടാകുന്നത്. അതുവരെ ഇവിടെ ജീവനുമില്ല, ഭൗതിക ശാസ്ത്രം അനുസരിച്ച് എന്തുമില്ല, ബോധവുമില്ല. ബോധമാണെന്ന് തോന്നുന്നു നമ്മുടെ എന്താണ് ബോധം, എന്താണ് നമ്മുടെ ബ്രഹ്മം. ഈ ബ്രഹ്മവും അതുവരെ ഇല്ല. എന്തനുസരിച്ച്? ആധുനിക സയൻസ് അനുസരിച്ച് ഈ പറയുന്ന കാലയളവിൽ ഈ ജീവനുണ്ടെങ്കിലേ ബോധമുണ്ടാവും. ഇതൊന്നും ഇല്ലായിരുന്നു സയൻസ് പറയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഏകകോശ ജീവികളൊന്നു, പിന്നെ ബഹുകോശ ജീവികളായി, പിന്നെ കടലിലെ ചെറിയ ജീവികളുണ്ടായി. ഇന്നത്തെ മത്സ്യമൊന്നുമില്ല, ഇതിൻ്റെയൊക്കെ ഒരു പ്രാചീന രൂപങ്ങൾ. ചെറിയ സസ്യങ്ങളുണ്ടായി, കരയിൽ ചെറിയ സസ്യങ്ങളുണ്ടായി. അവിടെ ഈ ബില്യൺ കണക്കാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞ് 9 പൂജ്യം എപ്പോഴും ഓർത്തു. ഇത്രയും വർഷങ്ങൾ കൊണ്ടിങ്ങനെ പരിണാമം സംഭവിച്ച് സംഭവിച്ച് നമുക്ക് എത്ര ദീർഘകാലമാണ്. ഒരു ഒരു സമയമാകുമ്പോഴത്തേക്ക് അപ്പോ അതിനു മുമ്പ് എന്തായിരുന്നു ഭൂമി? ഭൂമി എന്ന് പറയുന്നത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വസ്തുവാണ്, ഇന്നത്തെ സൂര്യനെ പോലെ. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ ജീവനുണ്ടാകും? സൂര്യനിൽ ജീവൻ ഉണ്ടാകാൻ പറ്റും? ഒരിക്കലും പറ്റും. ഇന്നത്തെ സൂര്യൻ തന്നെ നമ്മൾ കാണുന്ന 3ാമത്തെ തലമുറയിലുണ്ടായ സൂര്യനാണ്. സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് എന്ന് പറയും, ഗാലക്സികളൊക്കെ ആണെങ്കിൽ അങ്ങനെ പലതവണ പൊട്ടിത്തെറിച്ച് വീണ്ടും രൂപപ്പെട്ടുണ്ടായ 3ാം തലമുറയിലെ സൂര്യനാണ് നമ്മുടെ ഇന്നത്തെ സൂര്യൻ. ആ സൂര്യനും കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടാകുന്നത് ഭൂമി ഉണ്ടാകുന്നത്. അതും വളരെ കാലം വേണ്ടിയൊന്നു അത് തണുത്തുറയാൻ, ഇന്നത്തെ രൂപത്തിലാകുന്നതിനല്ല അതിന് മുമ്പൊരു രൂപം തന്നെ. അങ്ങനെ തണുത്ത് തണുത്ത് വന്നപ്പോഴാണ് ഇവിടെ ജീവൻ ആവിർഭവിച്ചത്. എന്തായാലും എങ്ങനെ ജീവൻ വന്നു എന്നുള്ളതിന് ഉത്തരവില്ലെങ്കിലും ഈ ഏകകോശ ജീവികൾ രൂപപ്പെട്ടു തുടങ്ങിയതിന് ശേഷമുള്ള ഫോസിലുകളൊക്കെ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. ഏകകോശ ജീവിയുടെ ഫോസിൽ അതാണ്, ഫോസിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ മുതലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന എവിഡൻസിന്റെ ബേസിലാണ്, കഥയല്ല, പുരാണങ്ങൾ എഴുതുന്ന പോലെ അല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ സയൻസ് അതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഡാർവിന്റെ കാലം വരെ ആർക്കും ഒരു ബോധമുണ്ടായിരുന്നു. 1859 ഗുരുദേവൻ ജനിച്ച് ശേഷം 4-5 വർഷം കഴിഞ്ഞു ഡാർവിൻ. വേറെ ഉണ്ടായിരുന്നു അന്ന് ഡാളസ്, വേറെ പല ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രധാനിയായിരുന്നു ഡാർവിൻ. ഇങ്ങനെ ഒരു ഇത്, ഈ ജീവൻ, ഈ കാണുന്ന ഇന്നത്തെ രൂപങ്ങളെല്ലാം പരിണാമത്തിലൂടെയാണ് സംഭവിച്ചത് എന്ന് ആദ്യമായി ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ജനങ്ങൾ ഈ നമ്മുടെ ശാസ്ത്രം അതിനെ കുറിച്ച് കാര്യമായി പഠനം നടത്തുന്നത്. ആ പരിണാമം 18 കോടി വർഷം ദിനോസറുകൾ മാത്രമായിരുന്നു. അവരത്രയും കാലം ജീവിച്ചിരുന്നു. നമ്മളിപ്പോ 3 ലക്ഷം വർഷമായിട്ടുള്ളൂ, മനസ്സിലാ, നമ്മുടെ ആയുസ് മനുഷ്യന്റെ. മറ്റവരെത്ര കോടി വർഷം? 18 കോടി. അവര് നശിച്ചുപോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ദിനോസറുകൾ അതിന്റെ ഫോസിലുകൾ ധാരാളം കിട്ടുന്നു. ഇപ്പോഴും ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു, ബ്രസീലിൽ നിന്നൊരു ഫോസില് കിട്ടിയത്. എന്നുവെച്ചാൽ അതിന്റെ അവശിഷ്ടം, ജൈവാവശിഷ്ടം. അപ്പൊ ഈ ഇപ്പൊ ഒരു ഫോസില് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കാർബൺ ഡേറ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, അതിന്റെ പഴക്കം, കാലപ്പഴക്കം കണ്ടെത്താൻ പറ്റും, ആധുനിക സംവിധാനങ്ങൾ. അപ്പോ ഈ പറയുന്ന ഏകകോശജീവിയുടെ ഫോസില് തുടങ്ങി ഇങ്ങനെ വന്നു വന്നു ദിനോസറുകളുടെ ഫോസില്, ഇവിടെയെങ്കിലും മനുഷ്യന്റെ ഒരു അടയാളമുണ്ട്, ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ട്. എന്തുകൊണ്ടില്ല? ഇത് പരിണമിച്ചാണ് പിന്നീട് മനുഷ്യനാകുന്നത്, ഇതിന്റെ പരിണാമത്തിൽ സംഭവിച്ചാണ് മനുഷ്യൻ. അവിടെയെങ്കിലും നമുക്കൊരു മനുഷ്യന്റെ ഫോസില് കണ്ടെത്താൻ പറ്റും? അതിന് നാനാതരത്തിലുള്ള പക്ഷിമൃഗങ്ങളുണ്ടായി, അതിന്റെയൊക്കെ ഫോസില് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും മനുഷ്യന്റെ ഫോസില് കണ്ടെത്തിയിട്ടില്ല. പിന്നെയും കഴിഞ്ഞ് ഏകദേശം ഒരു 60 ലക്ഷം വർഷത്തിന് മുമ്പ് ഏകദേശം നമ്മുടെ പൂർവികന്മാരായ കുരങ്ങ് വർഗങ്ങൾ അവരുടെ ഫോസില് കണ്ടെത്തി. അവിടെയും മനുഷ്യന്റെ ഒരു ഫോസില് കണ്ടെത്തിയിട്ടില്ല. മനുഷ്യൻ അവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഒരു 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും മനുഷ്യന്റെ പൂർവികനായിട്ടുള്ള ആന്ത്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ഒരു കുരങ്ങിന്റെ അസ്ഥികൂടം കിട്ടുന്നത്. അതിനു മുമ്പ് ജീവിച്ചിരുന്നവരാണ്. അതാണ് ആദ്യമായി ഭൂമിയിൽ നടക്കുന്ന കുരങ്ങുകൾ. അന്നും മനുഷ്യനില്ല. അവരേകദേശം 20 ലക്ഷത്തോളം വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അതിൽ ഒരു പൂർണമായ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അതിനാണ് ലൂസി എന്ന് പേരിട്ടുള്ളത്. അതാണ് എന്താണ് ഈ മനുഷ്യവർഗത്തിന്റെയൊക്കെ അമ്മയെന്ന് വിളിക്കുന്നതാണ്. കുരങ്ങാണ്, എന്നാലും മനുഷ്യവർഗത്തോട് അത് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതിന് വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫോസിലൊക്കെ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിട്ടി ആഫ്രിക്കൻ പ്രദേശത്തു നിന്നാണ്, എത്യോപ്യയിൽ നിന്നാണ് കിട്ടി. പിന്നെ ഇതിന് ക്രമേണ മാറ്റം വന്നു. അടുത്ത് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഇങ്ങനെ ഓരോരോ വിഭാഗങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ കുരങ്ങുകൾ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ കുരങ്ങുകൾ തന്നെ പിന്നെ ചെറുതായിട്ട് ഭക്ഷണം അവര് കണ്ടെത്തുന്ന രീതികൾ മാറ്റം വരുന്നത്, ബുദ്ധി കുറവായിരുന്നു മനുഷ്യനെ. അങ്ങനെ വന്നു വന്ന് ഇതിനകത്ത് നൂറുകണക്കിന് കുരങ്ങ് വർഗങ്ങളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. പരിണാമത്തിൽ പരിണാമ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നതാണ്. പിന്നെ വന്നിട്ടാണ് നമ്മൾക്ക് തൊട്ട് മുമ്പത്തുണ്ടായിരുന്ന നിയാണ്ടർത്താലിൻസ് എന്ന് പറയും. ജർമ്മനിയിലെ നിയാണ്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അതാണ് അതിന് നിയാണ്ടർത്താലിൻസ് എന്ന് പറയുന്നത്. അവരാണ് മനുഷ്യരോട് ഏറ്റ് അടുത്തേക്കുന്നത്. അവരുടെ ജീനുകൾ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. മനുഷ്യരും അവരുമായിട്ട് ഇണചേർന്നിരുന്നു. പക്ഷെ അത് മനുഷ്യവർഗമല്ല, മനുഷ്യവർഗത്തോട് അടുത്ത് നിൽക്കുന്നു. അതിനു മുമ്പ് വരെയുള്ള ഓരോ കുരങ്ങ് വർഗങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല, മനുഷ്യന്റെ ഒരു ഫോസിൽ കിട്ടിയിട്ടില്ല. അന്നൊന്നും മനുഷ്യനുണ്ടായിരുന്നു, ഭൂമിയുണ്ടായിരുന്നു, ജീവിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ ഹോമോ സാപ്പിയൻസ് പ്രത്യക്ഷമാണ്. ഇന്നത്തെ മനുഷ്യൻ 300,000 വർഷമായിട്ടുള്ളു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്റെ കഥ. പഴയകാലത്ത് ഇത് ഫോസൽ തെളിവ് വെച്ചാണ് കണ്ടുപിടുത്തങ്ങളെ കാണത്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ജനറ്റിക്കൽ സയൻസ്, ജീൻ സ്റ്റഡി, ജീനുകളെ പഠനം ചെയ്ത് ഇതൊക്കെ വളരെ വ്യക്തമായി ഇതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഈ മതവിശ്വാസികൾ ഇതിനൊക്കെ ഇന്ന് ചോദ്യം ചെയ്യും. അവർ പറയുന്നതനുസരിച്ച് രോഗം ഉണ്ടായിട്ട് 6,000 വർഷമായിട്ടുള്ളു, ദൈവം സൃഷ്ടിച്ച 6,000 കൊല്ലം മുമ്പാണ്. അപ്പൊ ഈ ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിച്ചാണ്. സൃഷ്ടിച്ചപ്പോ തന്നെ എന്ത് ചെയ്ത്, ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അത് പൊതുവെ എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. ഈശ്വരൻ, ഈശ്വരന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോ ക്രിസ്ത്യാനികളും പറയുന്നത് എന്താണ്, ആദമിനെ അവയെ സൃഷ്ടിച്ചു. മുസ്ലിങ്ങളും ആ കഥയെല്ലാം അംഗീകരിക്കുന്നു. ആദമിനെ അവയെ സൃഷ്ടിച്ചു എന്ന് തന്നെ മുസ്ലിം പറയും. അപ്പൊ ആദ്യം തന്നെ ദേവരെയൊക്കെ സൃഷ്ടിച്ചെന്നാണ്. ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉടൻ തന്നെ എന്ത് ചെയ്തു, കഥകളാണ്, വിശ്വാസം. അതൊന്നും ശാസ്ത്രീയമായതൊന്നും തന്നെ ശരി. വേദങ്ങളിൽ പറയുന്നതോ പുരാണങ്ങളിൽ പറയുന്നതോ ഒന്നും ശാസ്ത്രീയമായി ഒന്നും ശരിയല്ല, എല്ലാം അസംബന്ധമാണ്. അതിനൊന്നുള്ള ഒരു സാധ്യതയില്ല. ആദ്യം ലോകത്തെ സൃഷ്ടിക്കുക, പിന്നെ ഉടനെ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പൊ ഈ 300,000 വർഷം മുമ്പ് വരെ ഈ ബില്യൺ വർഷങ്ങൾ കടന്നു പോയിട്ട് അവിടെയൊന്നും മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല. അതിന് തെളിവില്ല, ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് യാതൊരു സാധ്യതയില്ല. കാരണം പരിണാമം എന്ന് പറയുന്നത് എന്താണ്, ഒന്നിൽ നിന്നൊന്ന് പരിണമിക്കുകയല്ല, ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞു പോകും. ഇപ്പോ ചിമ്പൻസിയുടെയും നമ്മുടെയൊക്കെ പൂർവികന്മാരെന്ന് പറയുന്ന ഒരു 60,000 വർഷം മുമ്പ് ഒരു ഒന്നായിരുന്നു. അവിടെ വെച്ചൊരു അതങ്ങ് പിരിഞ്ഞു, ചിമ്പാൻസി പേരായി, നമ്മളെ പേരായി, നമ്മുടെ ഒരു പിരിവ് അവിടെ വന്നു. അതുപോലെ ഇതിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പോവുകയാണ്. ഒന്നിൽ നിന്ന് വേറൊന്ന് പരിണമിക്കുകയല്ല, പിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പുകളിൽ പരിണാമം വരികയാണ്. വ്യക്തിയിലല്ല പരിണാമം വരുന്നത്, ഒരു വർഗം. അതും പരിണാമം എങ്ങനെ സംഭവിക്കുന്നു, അവിടുത്തെ അവര് ജീവിക്കുന്ന ആ പരിസ്ഥിതി, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റമാണ്. ഇതാരും ബോധപൂർവം ചെയ്യുന്നതല്ല. നമ്മളിൽ വരുന്ന പരിണാമം നമ്മൾ തന്നെ അറിയില്ല. അഡാപ്ഷൻ എന്ന് പറയും. ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറണം. മാറുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോ പെരുമ്പാമ്പിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കാലിന്റെ ചെറിയ ട്രേസസ്, കാല് എന്ന് വെച്ചാൽ പഴയകാലത്ത് പാമ്പിന് കാലുണ്ടായിരുന്നു. മാറ്റം വന്നപ്പോ എന്ത് ചെയ്തു, പിന്നെ കാലിന്റെ ആവശ്യമില്ലാതെയായി, അത് ശരീരത്തിന്റെ ഉള്ളിൽ പോയി. ഇത് പരിണാമത്തിന്റെ അടയാളങ്ങളാണ്, പരിണമിച്ചാണ് വന്നത്. ആദ്യകാലത്തെ കുരങ്ങന്മാർക്ക് വാലുണ്ടായിരുന്നു, പിന്നെ വാലിന്റെ ആവശ്യം വന്നു, മരത്തിൽ കയറിയൊക്കെ അഭ്യാസം കാണിക്കുമ്പോൾ വാല് ബാലൻസ് ചെയ്യാൻ വേണ്ടി വാൽ ആവശ്യം വന്നു. പിന്നെ ബൈപെഡലിസം എന്ന് വെച്ചാൽ രണ്ടു കാലം നിൽക്കുക നടക്കുക എന്നു, പിന്നെ വാലിന്റെ ആവശ്യം ഉണ്ടാകുന്നു, മരത്തിൽ കയറേണ്ട ആവശ്യം ഉണ്ടാകുന്നു, മരത്തിൽ കയറാൻ പറ്റാതെയായി പഴയതുപോലെ, പിന്നെ വാല് പോയി. നമ്മുടെ ശരീരശാസ്ത്രം തന്നെ പരിണാമത്തിൽ ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗമില്ലാത്ത പല സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കും. ഒരു കാലത്ത് അതിനൊക്കെ ഉപയോഗം ഉണ്ടായിരുന്നു. മത്സ്യങ്ങളുടെ ചിറകുകളാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ലെൻസ് ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നത് ഈ ജീൻസുകളുടെ പഠനത്തിലൂടെയാണ്. ഇപ്പൊ പരിണാമം എന്ന് പറയുന്നൊരു സത്യമായിട്ടൊന്നും ശാസ്ത്രം സയൻസ് അംഗീകരിക്കുന്നതാണ്, മതങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ വരുമ്പോ ഈ 300,000 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് എപ്സ് കുരങ്ങ് വർഗം, പ്രൈമേറ്റ്സ് നമ്മുടെ പൂർവികന്മാർ, അവിടെയൊന്നും ആരില്ല, മനുഷ്യനില്ല. ഇപ്പോ നമുക്ക് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഹോമോ സാപ്പിയൻസിന് എത്ര വർഷത്തെ ചരിത്രമുള്ളത്, നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്നവരെ കുരങ്ങുകൾ തന്നെ 20,000,000 വർഷം ജീവിച്ചിരുന്നു. ആലോചിച്ചു നോക്കൂ, ഡിനോസോറുകളൊക്കെ 18 കോടി വർഷം ജീവിച്ചിരുന്നു ഭൂമി. ഇനി കർമ്മസിദ്ധാന്തത്തിലേക്ക് വരണം. കർമ്മസിദ്ധാന്തം എന്താ പറയുന്നത്? മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് കർമ്മം ചെയ്തിട്ട് എന്താകണം, കർമ്മം ചെയ്തെന്താണ്, വീണ്ടും ജനിക്കണം. അപ്പൊ ഈ 300,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജീവികളൊക്കെ ഏത് മനുഷ്യൻ കർമ്മം ജനിച്ചാ ഉണ്ടായത്? മനുഷ്യ ഈ ഭൂമിയിൽ വന്നിട്ട് എത്ര വർഷമായി? അതിനുമുമ്പ് ജീവികൾ ഉണ്ടായിരുന്നു ഇവിടെ. ആ ജീവികളൊക്കെ ഏത് മനുഷ്യൻ കർമ്മം ജനിച്ചാണ് അങ്ങനെ ജനിച്ചത്, കുരങ്ങായൊക്കെ ജനിച്ചത്? എന്തുത്തരം പറയും? അത് മനസ്സിലാകുന്നില്ല. എന്താണ് എന്ത് മനസ്സിലായി? എന്താണ് പണ്ഡിതൻ എന്ത് പറയുന്നു? 300,000 വർഷം മുമ്പുള്ള ജീവികൾ, ദിനോസറുകൾ 18 കോടി ജീവിച്ച്, കുരങ്ങു വർഗ്ഗങ്ങൾ 100,000,000 വർഷം ജീവിച്ച്, ഇവരൊക്കെ ഏത് മനുഷ്യന്റെ കർമ്മഫലമാണ്? മനുഷ്യൻ കർമ്മം ചെയ്താലേ, ഭൂമിയിൽ വന്ന് മനുഷ്യൻ കർമ്മം ചെയ്താലേ ജീവികളൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നു. അപ്പൊ ഈ 300,000 വർഷം മുമ്പുള്ള ജീവികളൊക്കെ ഏത് മനുഷ്യൻ കർമ്മം ചെയ്തിട്ടാണ് ഉണ്ടായത്? അപ്പോ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം ഈ മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായതാണ്, മറ്റ് ജീവിവർഗങ്ങളുള്ളപ്പോഴൊന്നും മനുഷ്യന്. അതുകൊണ്ട് പരിണാമശാസ്ത്രം അനുസരിച്ച് ഹ്യൂമൻ എവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങൾ അനുസരിച്ച് എന്താണ് ഈ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നതിന് യാതൊരു സാധ്യതയില്ല, അതുകൊണ്ട് സംഭവിക്കാനേ സാധ്യതയില്ല. അനി എന്ത് വേണം? പുനർജന്മം അംഗീകരിക്കുകയാണെങ്കിൽ 300,000 വർഷം ഉണ്ടാകും മനുഷ്യൻ ഉണ്ടായ, ഇതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പുനർജന്മം അംഗീകരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പഴയ ദിനോസറുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം കിട്ടത്തില്ല. കാരണം അല്ലെങ്കിൽ കുരങ്ങുകൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടത്തില്ല. കാരണം അവയ്ക്കൊന്നും കർമ്മം ചെയ്ത് പുണ്യോ പാപം ഒന്നും പറ്റത്തില്ല. അവർക്ക് ശാസ്ത്രമില്ല, കർമ്മമില്ല. അവരൊക്കെ പക്ഷിമൃഗാദികളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. മനുഷ്യനെ കർമാധികാരമുണ്ട്. ഭൂമിയിലെ ഇത് ചെയ്യാൻ പറ്റും, വേറെ എവിടെയെങ്കിലും ജീവിച്ചുകൂടെ വരാനും പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ തന്നെ ജനിച്ച് കർമ്മം ചെയ്യണം. അപ്പോ പുനർജന്മം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞത് അതിനൊരു വിശ്വാസമൂല്യം അത്രയേ ഉള്ളൂ. ശാസ്ത്രീയമായ സയന്റിഫിക് ബേസിസ് ഇല്ല, സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്തൊരു വിശ്വാസമൂല്യം മാത്രമുള്ള ഒരു കാര്യമാണ് എന്ത്, പുനർജന്മം എന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നതായിരിക്കരുത്. ആര് പറയുന്നു? മോഡേൺ സയൻസ് പറയും. മനസ്സിലായ അങ്ങനെ അങ്ങനെ അപ്പൊ ഞാനെന്ന് പറയുന്നത് സയൻസിനെക്കാളും ശാസ്ത്രത്തിനെക്കാളും അപ്പുറത്തുള്ള യമണ്ടനാണ്. പിന്നെ നിങ്ങൾ എന്താ സ്നേഹിച്ചാ ചോദിക്കുന്നത്? നമുക്കിതൊക്കെ മനസ്സിലാക്കി പറയാനല്ല, എനിക്കെന്താ ദിവ്യമായ എന്തെങ്കിലും വെളിപാട് വല്ലതും ഉണ്ടാകുന്ന ആളാണോ എനിക്ക്? എന്താണ് അങ്ങനെയുള്ള കിറുക്കൊന്നും ഉള്ള ആളെന്താ? ഞാൻ നോർമലാണ്. ചിന്തിച്ച് എന്റെ നിഗമനമാണ് ഞാൻ പറയുന്നത്. സയൻസ് ഇങ്ങനെ പറയുന്നു, ശാസ്ത്രം ഇങ്ങനെ പറയുന്നു. ഞാൻ അതിനേക്കാളും വലിയ ആളാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. എന്റെ നിരീക്ഷണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ശാസ്ത്രങ്ങളിൽ സയൻസിൽ എന്ത് പറയുന്നു, ഈ ലോകത്ത് എഴുതി വെച്ചിരിക്കുന്ന നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു, ഇതിനൊക്കെ അപ്പുറം കയറി പറയാൻ ഞാൻ എന്താ അതിമാനുഷം വല്ലതുമാണ്? നിങ്ങൾ എന്താ ധരിക്കുന്നത്? ഇനി വരുന്ന കുട്ടികളിലല്ല, ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്നു. ഇനി വരുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ഇന്നുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഇത് ചോദ്യമല്ല, ഇതാരുടെയും ചോദ്യമായിട്ട് ധരിക്കരുത്. ഇതൊക്കെ ഇന്നത്തെ സയൻസിന്റെയും സയൻസിന്റെ നിലപാടാണ്. ഇതിന് ചോദ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മളേതോ ഒരു മൂഢലോകത്ത് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്നത്തെ പിന്നെ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. സയൻസും രണ്ടും ഞാൻ പറഞ്ഞല്ലോ. ആദ്യം എന്ത് പറഞ്ഞു? നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. ആധുനിക സയൻസിന്റെ കാര്യം പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കിട്ടുന്ന കാര്യം പറ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? എനിക്കെന്ത് തരുമെന്ന് പറയാം. എന്നാ പിന്നെ ഞാൻ നോക്കാം. വെറുതെ പണി ചെയ്യാനും മേടിക്കോ? അയ്യാ വെറുതെ വയസ്സുകാലത്ത് കഷ്ടപ്പെടുന്നു. നിങ്ങൾ ശാസ്ത്രത്തെയും സയൻസിനെയും കൂടെ സമന്വയിപ്പിച്ചിട്ട് നിങ്ങൾ എന്താ നേടാൻ പോകും? അത് പറ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും തരുമെങ്കിൽ എന്റെ ബാങ്കിന്റെ നമ്പര് തരാം. എന്തെങ്കിലും തരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു പോകാം. അതൊക്കെ വേസ്റ്റ് പരിപാടിയാണ്, അതിനൊന്നും ഒരു അർത്ഥമില്ല. നിങ്ങൾ മൂഢലോകത്ത് ജീവിക്കുന്നു എന്ന് വിചാരിച്ചു ഇതിനൊക്കെ ഇങ്ങനെ. അതൊക്കെ അവരവരുടെ ഇഷ്ടം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ലോകത്തും ജീവിക്കാം, ശാസ്ത്രത്തിന്റെ ലോകത്തും. നിങ്ങൾ ഒരു ലോകത്തും ജീവിക്കുന്നില്ല, നിങ്ങൾ ശിവേരി ജീവിച്ചാൽ മതി. ഇവിടെ കൂട്ടുകാരിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കുക. ഇതേ നിങ്ങളെ കൊണ്ട് പറ്റൂ. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കുക, മനസ്സിലായോ? അതായത് ഇപ്പൊ വേറെ എവിടെ ഒരിടത്ത് ഓടിപ്പോയിട്ടൊന്നും വലിയ രക്ഷയൊന്നുമില്ല. ഇടുക്കിയൊക്കെ വെള്ളപ്പൊക്കവും ഇതൊക്കെയായി. വയനാട് അവിടെയൊക്കെ പോയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ എങ്ങനെ കഴിയുക? അതിനെ കുറിച്ചൊക്കെ ഇത്ര വലിയ ചിന്തിക്കാതിരിക്കുന്നു. ജീവിതം ഇവിടെയൊക്കെ എങ്ങനെ കഴിഞ്ഞു? അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇതെന്താണ്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനെന്താ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇനിയിപ്പോ എവിടെ പോകാൻ? ഈ വയസ്സാം കാലത്ത് 10-50 വയസ്സായി ഓരോരുത്തർക്കും. ഇനിയിപ്പോ എങ്ങും പോകുന്ന പ്രശ്നമൊന്നുമില്ല. ആ ചിന്തിക്കുക, ചിന്തിക്കുന്നു. അതാണ് ഞാൻ ഈ പറയുന്നത്, ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ചിന്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കുക. ഇത്രയേ ഞാൻ എനിക്കും പറയാനുള്ളൂ. ഞാൻ എന്താണ് പഠിച്ചതും മനസ്സിലാക്കിയും കാര്യങ്ങൾ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത് വെളിപാടോ ദിവ്യമായ ദർശനമോ ഒന്നുമല്ല പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം, നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. സമൂഹത്തിനൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങളിതൊക്കെ ആദ്യം കേൾക്കുന്നതുകൊണ്ട് എന്തോ ഒരു അത്ഭുതം പോലെ അവിശ്വസനീയമായിട്ടൊക്കെ തോന്നുന്നു. സമൂഹത്തിനൊക്കെ അറിയാം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ലേ. പിന്നെന്തോന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാൻ എന്തിരിക്കുന്നു? ഇന്നത്തെ കാലത്ത് ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പൊട്ടന്മാരെന്ന് പറയും, അല്ല വേറെന്തോ. ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. രണ്ടും രണ്ടായി മനസ്സിലാവുക. നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അതിന് തത്വചിന്ത, ഫിലോസഫി, ദർശനം എന്ന് പറയും. ഇത് സയൻസാണ്, ഇതിങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിനെയൊക്കെ വലുതാക്കാൻ ഇതിനുമൊക്കെ മേളായിരിക്കണം നിങ്ങൾ. അത് നടക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ?